തൊണ്ണൂറാം ദശകം. വൃഗഭൃഗമുനി മോഹിന്യാംബരീഷാദിയാഗങ്കഥകളിൽ വിജയിച്ചു ശംഭുതൊട്ടോരയും നീ സകളനകളനായും നീലസിപ്പൂ പരാത്മൻ സകല വിജയി നീതാൻ സർവശക്തൻ ജയിപ്പൂ ഈശൻ ത്രിമൂർത്തികൾ സദാശിവൻ അഞ്ചുപേരാം ശ്രീശങ്കരൻ ഹരി സദാശിവനായി അരിങ്കൽ ഈ അഞ്ചുപേർക്കധിപനായതു നീ വിഗുണ്ഠൻ നീ സത്യലോകമത്തിൽ മൂർത്തികൾ മൂന്നു പേരും സത്വം ത്രിമൂർത്തികളിൽ വിഷ്ണുവിനെന്നു കേൾപ്പൂ സത്വം കുറഞ്ഞു വിധിരാജസമേറുവോ നാം സത്വാധികന്ധവ ശിവപ്രകൃതിക്ക് അനൽപമല്ലോ തമസ്സിനുട ഭീകരമാം വികാരം പിന്നെ ത്രിമൂർത്തി അധികനായി പരനാമ്പുമാനായി ശ്രീശങ്കരത്വമുട സർവമയത്വമൂലം ലോകം ഭജിപ്പു ഹരി താൻ അതുമെന്നു അതിന്നു കാണുന്നതുണ്ടു തെളിവായി പലതും പ്രമാണം ശ്രീശങ്കരൻ ഗുരു ഭവാൻ സകലർക്കുനാഥനെന്നായി സ്തുതിപ്പിത് അവനില്ലൊരു പക്ഷപാതം വർണ്ണിച്ചു ശൈവ ഗുരുനാമ സഹസ്രകാതി നിന്നെ കുറിച്ച് ഒടുവിൽ അങ്ങയിലെത്തിയല്ലോ മൂന്നായ മൂർത്തിയുടെ മേൽ സകലേശ മന്ത്രശാസ്ത്രാദ്യ വർണ്ണിതകളായ മനോജ്ഞ ഭൂമൻ നിൻ നിഷ്കളസ്തുതിപരം പ്രണവം ജയിപ്പോ വർണ്ണിച്ചിടുന്നു സകലത്വടും ഭവാനെ സമസ്ത തത്വാർത്ഥ പുരാണ സംഗ്രഹം വധിപ്പു നിന്മേന്മകൾ വീത സംശയം ത്രിമൂർത്തികൾക്കും മുകളിൽ ഭവൽപദം രസിപ്പു ശൈവം പദമല്ല എന്നുമാം അബ്രാഹ്മകൽപ്പമതിൽ ഭാഗവത ദ്വിതീയ സ്കന്ധത്തിൽ ഈശ വിധി കണ്ടു ഭവൽ സ്വരൂപം ശ്രീമാധവൻ ശിവവരൻ ഹരിയെ പുരാണസാരത്തിൽ വാഴ്ത്തുവതു സർവഹരിസ്വരൂപം ആരാർ ഭജിപ്പു ശിവനെ പ്രകൃതിക്കു ചേർന്നു ഭക്ത്യാദരത്തോടവരിൽ ഫലസിദ്ധിയുണ്ടാം വ്യാസൻ ഗതിച്ചിത് അധികാരികളെ തുണപ്പാൻ സ്കന്ധാദിയെങ്കിൽ ഇടിവേകിയതാ അർത്ഥവാദം സത്യോക്തിയുക്തിയോട് വർണ്ണന വൈപരീത്യം മൂന്നർത്ഥവാദഗതിയും രുചിഭദ്രമാവാൻ സ്കന്ധാദിയിൽ പലതുമോർക്കിൽ വിരുദ്ധവാദം നീ താമസൻ ശിവജിതൻ ശിവശിഷ്യനെന്നും അല്പം വിഭോ പരമപാമരന ഇവൻ കണ്ട മന്ത്രശാസ്ത്രവചനങ്ങളിവണ്ണമോതി വ്യാസോക്തി സാരമയ ഭാഗവതോപഗീതൻ നീതാൻ തുണച്ചരുളണം പദഭക്തിഭൂമൻ.